أقواها والأبريج. بس السفينة صعبة. مرات بدأ يدري. ഹജ്ജിന്റെ പ്രതിഫലം വിളംബരം ചെയ്യുന്ന എല്ലാ ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഹജ്ജ് എന്തിനു വേണ്ടിയാണ് നിർബന്ധമാക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏതൊരു ഹജ്ജാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിത്തീരുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഹജ്ജ് കൊണ്ടാണ് ഒരു മനുഷ്യൻ സ്വർഗം പോകുന്നത്, അവിടേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മം സ്വീകാര്യമായി തീരണമെങ്കിൽ लोगों को मालूम होगा कि हम जानते हैं कि हम कहां से आ रहे हैं, किस लिए गए थे और वहां से क्या लेके आए हैं।